അനന്തരം ഭവതി ഭവസി ഭവന്തി ഇതി ഭൂതാതോ ഹോ ഭവതയ ഇത്നേന ഭോ ഇത്യസ്യ ധാതു സംജ്ഞായാം പ്രാപ്തായാം ലകർമ്മണേ ച ഭാവേ ചാകർമ്മേഭ്യ ഇത്നേന സൂത്രേണ ഭൂതാദോ അകർമ്മകത്വാത് കർത്തരി ലകാരസ്യ പ്രാപ്തവും വർത്തമാനെ ലട്ടിത്തിനേന വർത്തമാന അർത്ഥക ലട്ട് പ്രത്യേക പ്രത്യേക പരസ്ഥ രീതി അധികാര പരത്വേന കൃതി ലട്ടിത്യത്ര അനേന സൂത്രേണ സർവേഷാം പ്രത്യയാനാം പ്രാപ്തു സതി ല പരസ്മിതേന തിബാദീനം പരസ്മൈവത സംജ്ഞായാം പ്രാപ്തായാം ശേഷാത് കർത്തരി പരസ്മൈതം ഇതനേന ആത്മനേപദ നിമിത്ത അഭാവാത് പരസ്മൈവത പ്രത്യയാന പ്രാപ്തം പ്രത്യയാന ലിംഗശ്രേണി പ്രഥമോത്തമേന പ്രഥമാദിസംജ്ഞായാം ലബ്ധൗ പ്രഥമ പുരുഷേ പ്രാപ്തേ പ്രഥമ പുരുഷ തൃക്കേഷുമധ്യേ തൃക്കമധ്യേ താന്യകനുഭവനാന്യകശൈലി ബഹുജന സംജ്ഞ ലബ്ധ ജി ഇതി ആദേശേ കൃതേ ലകാരസ്യ സ്ഥാനേ അത്ര ശേഷേ പ്രഥമ ഇതിനേന പ്രഥമ രൂപ പ്രഥമ ബഹുജന രൂപ ജി ഇത്യസ്യ ലസ്യ സ്ഥാനേ ഭൂ ആ ഇതി സ്ഥിതേ ശബ് ഇത്യസ്യ തിങ്ക്സിത് സർവധാതു ഇത്യനേന സർവദേതിക സംജ്ഞാത്വാത് സർവധാതുക അർദ്ധധാതുയോ ഇത്യനേന ഭൂ ഇതി ഊകാരസ്യ ഗുണേ കൃതേ അവാദേശേ ഭവ ജി ഇത്യത്ര അനന്തരം സൂത്രം ഭവതി ജ്യോന്തഃ പ്രത്യയവയവസ്യ ജസ്യ അന്താദേശഃ അതോ ഗുണേ ഭവന്തി ഭവസി ഭവതഃ ഭവതഃ അനന്തരം ജഹ ഇതി കാ വിഭക്തി ഷഷ്ടി ജ്യ ഷഷ്ടി ഭവതി ജ അന്ത ഇനി പ്രഥമ അത ജ്യ സ്ഥാനേ ജസ്യ ഇത്യസ്യ ജ് തദുക്തം പ്രത്യയവയവസ്യ ഇതി പ്രത്യയാധികാരഃ അതഃ പ്രത്യയവയവ ഇതി ലബ്ധം തഃ പ്രത്യയവ പ്രത്യയവയവസ്യ ജ് ഇതി ഹലന്ത ഹൽ ജ് ഇതി ഹൽ തസ്യ സ്ഥാനേ അന്താദേശോ സ്യാത് അന്ത ഇതി അന്ത ഇത്യത്ര അകാരരഹിത അന്ത് ഇതി ആദേശോ സ്യാത് അകാരരഹിത അന്ത് അതഃ ജ് ഇത്യസ്യ സ്ഥാനേ അന്ത് ഇതി ആദേശേ സി തിപ് തസ് ജി ഇത്യത്ര പ്രത്യയഃ ജി ഇതി ഭവതി തത്ര ഇകാരഃ അവശേഷ്യത്തെ ജു ഇത്യസ്യ സ്ഥാനേ അന്ത് ഇതി ആദിശകൃതഃ അജേന ഹൽപരേണ സബിജ്ജിനെ ഇതി ന്യായേന ജി ഇതി ഭവതി ഭവ അന്തി ഇതി സ്ഥിതേ അതോ ഗുണയതിനേന പരരൂപേ കൃതേ ഭവന്തി ഇതി സിദ്ധ്യതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ഥാനി എന്ന് പറയുന്നത് ജ് ആണ്, ആദേശം എന്ന് പറയുന്നത് അന്ത് ആണ്. ജിന്റെ സ്ഥാനത്ത് അന്ത് വരുമ്പോ പരത്തിൽ ഈ വരും, ഇപ്പോ അന്തി എന്ന് വരും. പൂർവത്തിലിരിക്കുന്നത് ഭവ, ഭവ അന്തി എന്നിരിക്കുന്നിടത്ത് അതുകൊണ്ട് പരമം വന്നു ഭവന്തി. പ്രത്യവയവസ്യ ജസ്യന്താദേശം അനന്തരം പൂർവദേവ ഭൂ യഥ ലകാരേ തസ്യ സ്ഥാനേ മധ്യമപുരുഷ ഏകവചനെ സിപ് ഇതി കൃതേ സിപ്പി പകാരസ്യവൃത്തൗച്ചിതിധാതുനേന ആർദ്ധധാതുകൂർവം ധാതോ പരം കർത്തരി ശപ് ഇത്യനേന ശപി കൃതേ ഭൂ ആ സി ഇതി സ്ഥിതേ ഭൂ ഇത്യസ്യ സർവധാതു ആർദ്ധധാതു വ്യൂഹിതി ഗുണേ കൃതേ ഭവ സീതി ഭവതി. ഭൂ സിപ്പന്നിരിക്കുന്നു, തിങ്സി സർവധാതു സർവധർതു സന്യാസിപ്പിന് ഭൂ സീന്നു വന്നു, സർവധാതു പരമിരിക്കുന്നു കർത്തരി ശപ്പു വന്നു. ഭൂ ആ സി ശപ്പെന്ന് പറയുന്നതും തിങ്സ് സർവധാതുവും സർവധാതുവുമാണ്. ഭൂ ആ സി സർവധാതു അർദ്ധാതിയോ ഭൂവിന് ഗുണം അപാദേശം ഭവ സി ഭവ സി ഏവമേവ ഭവത ഭവത ഇത്യത്രാവി ഭൂ വർത്തമാനെ ലട്ട് ഇതി ലട്ട് തസ്യ സ്ഥാനെ തിബാദേഹ തത്ര ശേഷാത്കർത്തരി പരസ്മേപദമിത്യനേന പരസ്മേദാനപ്രാപ്തോ യുഷ്മദ്യൂതേ സമാനാധികരണേ മധ്യമൈത്യനേന മധ്യമ പുരുഷ ദിവജനരൂപ ധസ് ദ്വിഗുവർ ദ്വിവനേകവനേതി ദിത്വപക്ഷായം ധസ് പ്രാപ്തവും ഭൂ ധസ് ഇത്യത്ര തസ്യ സർവധാതുകത്വ ഭൂധാതോ പരേ ശപി കൃതേ ഭൂ ആ ദസ് ഇത്യത്ര ശപിത്യസ്യ സർവധാതുക സജ്ഞാ ഹേതുനാ പൂർവസ്യ ഭൂത്യസ്യ സർവധാതുകാർത്ഥാദിയുക്തേന ഗുണേ അവാദേശേ ഭവതസ്ഥിതി ഭവതി തത്ര ഭവതസ്ഥിതിയസ്യ പദസഞ്ജ്ഞായാം കേന സൂത്രേണ സുപ്തിംഗന്തം പദം ഇതേന യത്തിംഗന്തത്വാ അതാസ്യ തിങ് സഞ്ജ്ഞാം വിഭവതി കേന സൂത്രേണ സൂത്രേണ ആദിരന്തേന സഹ ദൈത്യനേന തിങ് സഞ്ജ്ഞായാം ലബ്ധായാം സുപ്തിംഗന്തം പദമിത്യേന പദസജ്ഞായാം സസജുഷുരു തേന രുത്തേ വിസർഗേ ച ഭവ ധായിതി എന്തിരിക്കുന്നു കർത്തരി ശപ്പു വന്നു ഭൂ ആ ഭൂവിന് ഗുണം വന്ന് അവദേശം വന്നു ഭവ ധ ഭവദസ് ഋത്വ വിസർഗം വന്നു ഭവദഹ ഏവം ഭൂധാതുഃ ലകർമ്മണി ച ഭവേ ച അകർമ്മകേഭ്യ ഇതി കർത്തരി ലകാരേ വിഹിതേ വർത്തമാനേ ലട്ട് ഇത്യനേന വർത്തമാന ക്രിയാകർത്തേ ധാതുഃ ലട്ടി കൃതേ തത്ര തിപാദീന പ്രാപ്തു സതി മധ്യവൃക്ഷസംജ്ഞായാം സൂത്രേണ മധ്യവൃക്ഷസംജ്ഞ ഗുണേ അനന്തരം ഭവതി ഭവാമി ഇതി ഭവാമി ഇത്യത്രാപി പൂർവദേവ ഭൂതാദവ കർമ്മണി ജകർമ്മേ ഭേത്തിലേന കർത്തരി ലകാരേ കൃതേ വിശേഷാത് കർത്തരി പരസ്മീവദോ ഇതി പരസ്മീവദ കൃതേ ലഹ പരസ്മീവദോ ഇതി പരസ്മീവസംജ്ഞായാം പ്രാപ്തായാം സർവേഷാം വിഭക്തീനാം പ്രാപ്തോ സതി തിങ്ങശ്രേണി ഉത്തമമായി അനേന അത്ര ഉത്തമപുരുഷ സഞ്ജകാനാം പ്രത്യയത്രയ ത്രയാണാം താന്യേകവേന ഏകോന സ്വപ്നലബ്ധകസ്യ ദിവ്യേകോന ദിവ്യനേതനേന ഏകോന സ്വപ്നകസ്യ പ്രാപ്തൗ ഭോ മിപ്പിതി സ്ഥിതേ പകാരസ്യ നിസ്സഞ്ജ്ഞായാ ലോപേ ച ഭോ മി ഇത്യത്ര തിങ്സ് സർവധാതു ഇത്യനേന സർവധാതു സഞ്ജ്ഞായാം കർത്തരി സപ് ഇതി സപ് കൃതേ ഭോ ആ മി ഇത്യത്ര സർവധാതു അർധാതു ഇത്യനേന ഗുണേ കൃതേ ഭവ മി ഇതി സ്ഥിതേ അനന്തരം സൂത്രം പ്രവർത്തത്തെ അതോ ദീർഘോ യഞി അതോ അംഗസ്യ ദീർഘ യജാതു സർവധാതുകേ അത്ര സപ്തമാധ്യായ അംഗ അധികാരസ്ഥ ഷഷ്ട അധ്യായസ്യ അന്തിമ പാദസ്യ പ്രഥമ സൂത്രം ഭവതി അംഗസേരി തസ്യ അധികാരഃ സപ്തമാധ്യായ അന്തിമ സൂത്രപര്യന്തം വർത്തതെ അതഃ ഇതം സൂത്രമപി അംഗ അധികാരസ്ഥ അതഃ അംഗസ്യ അനുവർത്തതെ സൂത്രേ വർത്തതെ അതഃ ഇതി അംഗസ്യ വിശേഷണം അതഃ ഏന വിധി തദന്തസ്യത്യനേന തദന്തേ കൃതേ അതോ അംഗസ്യ ഇത്യസ്യ അദന്ത അംഗസ്യ ഇത്യർത്ഥ അതോ അംഗസ്യ ഇത്യസ്യ അദന്ത അംഗസ്യ അത്ര സൂത്രേ ദീർഘോ ഇതി വർത്തയത് ദീർഘ അത്ര വിധീയത അദന്ത അംഗസ്യ യഞി ഇതി സൂത്രേ വർത്തതെ യസ്മിൻ വിധി തദാദൌ അഗ്രഹണേ ഇതി പരിഭാഷയാ യജ്ഞാദൌ ഇതി ലഭ്യതേ സർവധാതുക്കേ സർവധാതുക അനുവർത്തതെ അതഃ സർവധാതുക ഇത്യപി ലഭ്യതെ എന്താണ് അദന്തമായ അംഗത്തിന് ദീർഘം വരുന്നു യഞ്ഞ് ആദിയിലുള്ള സർവധാതുകം പരമിരിക്കേ യഞ്ഞ് പ്രത്യാഹാര അന്തർഗതം ഭവതി മാ ഇതി അതഃ യഞ്ഞാദി സർവധാതുകമപി ഭവതി കേന സൂത്രേണ സർവധാതുകം ഇത്യനേന അപ്പോ മീ എന്ന് പറയുന്ന എഞ്ഞാദിയാണ് സർവധാതുവുമാണ് എന്നർത്ഥം. അപ്പൊ ഭവ മീ എന്നിരിക്കുന്നു എന്ന് പറയുന്നു അദന്തമായ അംഗത്തിന് ദീർഘം വരും. ഇവിടെ അദന്തമായ അംഗം ഏതാണ്? ഭവ അദന്തമായ അംഗം. അതിന് ദീർഘം വരിക്കും വേസൂത്രം വരും അലാന്ത്യ അന്ത്യത്തിന് വരും. ദീർഘം ഇരിക്കുമ്പോ വേറെ സൂത്രം വരും സ്ഥാനേ അന്തരമാ അകാരസ്യ സ്ഥാനേ ദീർഘ ആകാരഹസ്യ അകാരസ്യ സ്ഥാനേ ആകാരഹസ്യ സ്ഥാനേ അന്തരമാ അത ഭവ ഇതി ഏതത് ഭവ ഇതി ഭവതി അനന്തരം വർത്തത മീ അത്ര അംഗസഞ്ജകേന സൂത്രേണ ലഭ്യത യസ്മാത് പ്രത്യയതി തദാദി പ്രത്യയ അംഗം തസ്മിൻ സൂത്രേ വൃത്തൗ കിമുക്തം യഹ പ്രത്യയോ യസ്മാത് ക്രിയതേ തദാദി ശബ്ദസ്വരൂപം തസ്മിൻ പരേ അംഗസഞ്ജം സ്യാത്. തത്ര യഹ പ്രത്യയോ യസ്മാത് വിധീയതേ അത്ര യഹ പ്രത്യയഃ ഇത്യനേന നിപ്പഗ്രാഹ്യ യസ്മാത് ഭൂശബ്ദ യസ്മാത് ക്രിയതേ ഭൂശബ്ദാത് അത്ര ഭൂശബ്ദാത് വിപ്രത്യയഃ കൃതഃ അതഃ യേ ശബ്ദ ഇത്യനേന യേ ശബ്ദ ഇത്യനേന ഭൂശബ്ദ യഃ പ്രത്യയഃ യസ്മാത് ക്രിയതേ യഃ പ്രത്യയത്തിനേന യസ്മാത് ക്രിയതേത്തിനേന ഭൂതാതു യസ്മാത് ക്രിയതേ യഃ പ്രത്യയ യസ്മാത് ക്രിയതേ തദാദി തദാദി ശബ്ദസ്വരൂപം തസ്മിൻ പരേ അംഗസന്യാസി അത്ര തദാദി ഇത്യനേന അത്ര കിം ഗ്രാഹ്യം തത് ആദിഹി യസ്യ തത് ഇത്യനേന ഭൂഗ്രാഹ്യ തത് ആദിഹി യസ്യ ഭവ ഇത്യസ്യ എന്നാണ് അവിടെ തദാദി എന്ന് പറഞ്ഞത് തസ്മിൻ പ്രത്യയ പരേ മി പ്രത്യയ പരേ തദാദി അംഗസഞ്ജം സ്യാദ് ഭവ ഇത്യത് അംഗസഞ്ജം സ്യാദ് എന്നാണ് അവിടെ തദാദി പറഞ്ഞത് യസ്മിൻ പ്രത്യവിധി തദാദി തദാദി പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ഭൂവിന് ഒരു മിപ്പ് പരമിരിക്കുന്നു ഭൂവിന് അംഗസംഖ്യ മിപ്പ് പരമിരിക്കുമ്പോൾ ഭൂവിന് അംഗസംഖ്യ വരും കാരണം ഏതിൽ നിന്നാണോ പ്രത്യയത്തെ വിധിച്ചത് അതിന് അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ ഭൂവിൽ നിന്നും മിപ്പ് വിധിച്ചു കഴിഞ്ഞാൽ ഭൂവിന് അംഗസംഖ്യ വരും പക്ഷെ അവിടെ എങ്ങനെയല്ല പറഞ്ഞത് തദാദിക്ക് അംഗസംഖ്യ വരുന്നു എന്ന് പറഞ്ഞാൽ ഭൂ ആദ്യായിരിക്കുന്ന ഏതൊരു ഭാഗത്തിനാണോ അതിനംഗസംഖ്യ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഭൂ ആദ്യായിരിക്കുന്ന ഭാഗം ഏതാണ് ഭവ അതിനംഗസംഖ്യ വന്നതുകൊണ്ട് അലവന്തിസ്യപ്രകാരം ഭവയുടെ അന്ത്യത്തിലെ അകാരത്തിന് ദീർഘം വന്നു ഭവ മീ എന്ന് വന്നു. ഭൂ ആദ്യായിരിക്കുക എന്ന് പറയാൻ അതിന്റെ സന്ധി ചേരാത്ത രൂപം സങ്കല്പിക്കണമോ? ഭൂ ആ പിന്നെ ഗുണം വരുന്നു ഇക്കഹ ഗുണവൃദ്ധി അനുസരിച്ച് ഗുണം വരുന്നു ഇതൊക്കെ സങ്കല്പിച്ചിട്ട് വേണോ ഭൂ ആദിയായെന്ന് പറയാൻ? ഭവാന്നിൽ ഭൂ ആദിയില്ലല്ലോ, ഭായല്ലേ ഉള്ളു. ഭവ എന്ന് പറഞ്ഞാൽ ഭൂ ആദിയായിരിക്കുന്ന ഭവ ആദ്യത്തെ സ്വരൂപം ഭൂ ആയിരുന്നു എന്നാണ് അർത്ഥം. ഭൂ ആദി യസ്യ ഭാഗസ്യ ഭൂ ആദിയായിരിക്കുന്ന ഏത് ഭാഗത്തിനാണ്? ഭൂ ആദിയായിരിക്കുന്ന ഏത് ഭാഗത്തിന്? അവിടെ ഭൂ ആദ്യമായിട്ടുള്ള ഒരു ഭാഗം ഇല്ലല്ലോ. ഭവ ഭൂശപ്പെന്ന് വന്നു. അപ്പൊ ഭൂശപ്പെന്നുള്ളിടത്ത് ഭൂ ആദിയായിരിക്കുന്നു. ഭൂരി സമാസം അന്യപദാർത്ഥം എന്തായി? ഭവ ഭൂ ആദി യസ്യ ഭാഗസ്യ യസ്യ ശബ്ദഭാഗസ്യ തസ്യ അംഗസംജ്ഞ എന്ന് പറഞ്ഞു. ഭൂ ആദിർ യസ്യ തദാദി എന്ന് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഭൂവിന് മീ പരത്തിൽ വരുമ്പോ അംഗസംജ്ഞ വരും, ഭവയ്ക്ക് വരത്തില്ല. കാരണം ഒരു പ്രത്യയം പരമിരിക്കുമ്പോൾ പൂർവത്തിന് അംഗസംജ്ഞ വരും. ഉദാഹരണം പറഞ്ഞ രാമസു എന്ന് വരും. സു പരത്തിരിക്കുന്നു, രാമയ്ക്ക് അംഗസംജ്ഞ വരും. രാമഭ്യാം ഭ്യാമന് അംഗസംജ്ഞ വന്നുകൊണ്ട് ഏ സൂത്രം വന്നു? സുഭിച്ച അവിടെ വന്നു രാമാഭ്യ അതന്ത അംഗത്തിന് ദീർഘം വന്നു. അങ്ങനെ വരത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ പരത്തിലൊരു പ്രത്യയം വന്നതിന് ശേഷം മധ്യത്തിലൊരു വികരണം കൂടെ വന്നു. ഇപ്പോൾ വികരണസഹിതമായ പ്രകൃതിക്ക് അംഗസംജ്ഞ വരണം. ഭൂവിന് മാത്രം പോരെ, ഭൂവിനുണ്ട് അംഗസംജ്ഞ. അതിനുവേണ്ടിട്ട് എന്ത് പറഞ്ഞു? തദാദി എന്ന് പറഞ്ഞു. എങ്ങനെ? ഭൂ അത് തന്നെ ഭുവന ഗുണം എന്ന് ഓ എന്ന് അവാദേശം വന്ന് ഭവാന്നായി. അതിനെന്താ? ഭുവന ഗുണം വന്ന് ബോ എന്ന് വന്നു, അവാദേശം വന്ന് ഭവാന്ന് വന്നു. അപ്പൊ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഏതിൽ നിന്നാണോ പ്രത്യയത്തെ വിധിച്ചത് തത് ആദ്യായിരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഭവ. അതിന് വികാരങ്ങളൊന്നും വരുന്നോണ്ട് അതല്ലാതാകുന്നുണ്ടല്ലോ. അല്ല, അതിനല്ല പറയുന്നു, ഭവാ മൊത്തമല്ലേ പറയുന്നു. അതിനല്ല അംഗസഞ്ജ വിധിക്കുന്നു. അംഗസഞ്ജ വിധിക്കുന്ന ഏതിനാ? ഭൂതായിരിക്കുന്ന മൊത്തത്തിനുമാണ് വിധിക്കുന്നത്. അപ്പൊ ഭവ എന്നുള്ളത് അവിടെ ഒരു സമസ്തപദമായിട്ട് എടുക്കണം. പദമല്ലല്ലോ, പദസഞ്ജ വിധിക്കുന്ന സൂത്രം സുപ്തിംഗന്ധം. ഇവിടെ സുപ്തിംഗന്ധമാണോ? അല്ല. പിന്നെ കഥമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാഗമെന്ന് തന്നെ പറഞ്ഞുള്ളൂ. അല്ല, അപ്പൊ ഭവ എന്നുള്ള ഭൂ ആദ്യമായി വരുന്നു എന്ന് പറയാൻ, സപ്പിന്റെ മുമ്പിൽ ഭൂ ഇരിക്കുന്നു, സപ്പിന്റെ പൂർവത്തിൽ എന്തിരിക്കുന്നു? ഭൂ ആദി പൂർവം. അപ്പൊ ഭൂ ആദിയായിരിക്കുന്ന ശബ്ദഭാഗം എന്തായി? ഭവ. ഭൂ ഇപ്പൊ കാണില്ലെങ്കിലും ഭൂ അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്, ഭൂവാണല്ലോ ഇരിക്കുന്നത്. അവിടെ ചോദിക്കേണ്ട ചോദ്യം ഇതൊന്നുമല്ല, വേറൊരു ചോദ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. ആ ചോദ്യം ഒഴികെ ബാക്കി എല്ലാ ചോദ്യവും ചോദിച്ചിരിക്കുന്നു. അതിന്റെ ആവശ്യം എന്താ? ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ? ഇവിടെ ഇപ്പൊ ഭൂവിന് അംഗസഞ്ജ കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഇവിടെ അതിന്റെ അല്ലേ ആവശ്യമുള്ളൂ? ഇവിടെ ഇപ്പം ഭൂവിന് അംഗസഞ്ജ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഭവയ്ക്കാണ് അംഗസഞ്ജ വേണ്ടത്. എന്തുകൊണ്ട്? അദന്തമായ അംഗത്തിന് ദീർഘം വരണം. ഇവിടെ ഏതാ സിദ്ധരൂപം? ശുദ്ധമായില്ലല്ലോ, ഇതിപ്പൊ പ്രക്രിയയല്ലേ. അത് സ്വാമി ഉദ്ദേശിച്ച ചോദ്യം ആ വാക്ക് ഓർമ്മ വന്നില്ല. ഏത് നിമിത്തമായിട്ടാണോ അംഗസംഖ്യ അംഗസംജ്ഞ കിട്ടിയത്, ആ അതിന് തന്നെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഭൂ എന്നുള്ളത്. അത് കാര്യമില്ല. അതിനിപ്പോ ഭൂ എന്ന് പറയുന്നതിന് പരത്തിൽ മിപ്പ് വന്നു, ഭൂവിന് ഗുണം വന്നു, ആവാദേശം വന്നു, ഭവ എന്ന് വന്നു. ഭൂ തന്നെയാണ്. ചെറിയ പ്രശ്നമൊന്നും നമ്മൾ വലിയ പ്രശ്നമാക്കാറില്ല വ്യാകരണത്തിൽ. അതൊരു വിഷയമേ അല്ല, പലയിടത്തും വരാറുണ്ട്. ഒക്കെ നമ്മൾ ഉപേക്ഷ വിജയിക്കുകയാണ്. ഏകദേശം അവർദ്ധം ചിന്നേവി പുച്ഛേശ്വാശ്വായു അതുപോലെ പ്രത്യയം ഏതിൽ നിന്ന് വിധിച്ചോ തദാദിയുള്ളതെന്ന് പറയുമ്പം അതിനല്ല പ്രാധാന്യം, തദാദിയായിരിക്കുന്നു. ഭവയ്ക്കാണ് പ്രാധാന്യം, ഭവയവിടെ ഉണ്ടല്ലോ. ഇപ്പൊ പ്രശ്നം അതല്ല. ഇപ്പൊ രാമഭ്യാം എന്നിരിക്കുന്നു. തദാദിക്ക് അംഗസംജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ പ്രത്യയം ഏതിൽ നിന്നാണോ വിധിച്ചത് രാമഭ്യാം എന്നിരിക്കുമ്പോൾ അവിടെ തദാദി ഇല്ലല്ലോ. ഉണ്ടാ രാമാന്ന് മാത്രമേ ഉള്ളൂ, തദാദിയില്ല. തദാദി എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഏതിൽ നിന്നാണോ വിധിച്ചത് അത് രാമശബ്ദം. തത് ആദ്യമായിട്ടുള്ള ഒരു ശബ്ദസ്വരൂപം ഇവിടെ ഇല്ല. അപ്പോ അവിടെ അത് ഭവാമി എന്നിടത്ത് ശരിയാണ്, അവിടെ തദാദിയുണ്ട് ഭവ. രാമെന്നിടത്ത് തദാദി ഇല്ല. പിന്നെ എന്തു ചെയ്യും? അവന് പറഞ്ഞു വ്യപദേശിവത് ഏകസ്മിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ തന്നെ തദാദിയായി എടുക്കാം, പ്രശ്നം പരിഹരിച്ചു. രാമശബ്ദം തന്നെയാണ് തദാദി എന്ന് പറയുന്നത്. അതാണ് അംഗസംയോജിക്കുന്ന സൂത്രത്തിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നു. അംഗസംയോജിക്കുന്ന സൂത്രത്തിന്റെ അർത്ഥം അതാണ്. തദാദി എന്നാണ്. അത് പറഞ്ഞാൽ ഭവ എന്നിടത്ത് ശരിയാകും, രാമ എന്നിടത്ത് ശരിയാകില്ല. അപ്പൊ രാമ എന്നിടത്തേക്ക് വേണ്ടി വ്യവദേശിവ തേകസ്മിൻ എന്നുള്ള ന്യായത്തെ സ്വീകരിക്കണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെ തന്നെ തദാദിയെ സ്വീകരിക്കുകയാണ് അന്യായം. ചുരുക്കത്തിലൂടെ എന്ത് വരുന്നു? ഭവാമി എന്ന് വരുന്നു. അടുത്ത രണ്ട് ഇതുപോലെ തന്നെ ഭൂ വസ് ഇത് ജാതേ വർത്തമാന ലട്ടി അനേന ലട്ടികൃത ലപരസ്മിത ഇത് പരസ്മിത സംജ്ഞായാം ജിബാദീനാം പ്രത്തായാം ശേഷാത്കർത്തരി പരസ്മിത ഇതിനേന പരസ്മിതാനാം പ്രാപ്തു ദിവനദിവനേകശയത്തിനേന സ്നേഹപ്രദമോദ്യുത്തമായത്തേന ഉത്തമപുരുഷ സംജ്ഞായാം ലബ്ധം ദീവകർദിവനേതി ദത്വപുരുഷായാം വസ് ഇതി കൃതേ ഭൂ വസ് ഇത്യത്ര വസ് ഇത്യസ്യ സർവധാതുത്വേന സർവസംജ്ഞായാം കർത്തരി ശപ് ഇതി ശപ് കൃതേ ഭൂ ഇത്യസ്യ ഗുണേ അവാദേശേ ഭവ വസ് വസ് ഇത്യത്ര ഭവ ഇത്യസ്യ അംഗസംജ്ഞായാം കേന സൂത്രേണ അംഗസംജ്ഞാലഭേദേ തദാദി പ്രത്യേകത്തിനേന അംഗസംജ്ഞായാം പ്രാപ്തായാം ഭവ ഇത്യത്ര അംഗത്വാത് തദന്താകാരസ്യ അതോ ദീർഘോ യേനി ഇത്തിനേന അദന്തത്വാ അലവന്ത്യസ്യത്യനേന ദീർഘകൃതേ സ്ഥാനേ അന്തരം ഇത്തിനേന അകാരസ്യ സ്ഥാനേ ആകാരേ കൃതേ ഭവാ വസ് ഇത്യസ്യ പദസംജ്ഞായാം ഋത്വേ വിസർഗേ ച ഭവാവഹ ഏവം ഭവ ഭൂ മസ് ഇത്യത്രാവി മസി കൃതേ പൂർവദേവ മസ് ഇത്യസ്യ സർവധാതു സംജ്ഞായാം കർത്തരി ശപ് ഇതി ശപ് കൃതേ ഭൂ ശപ് മസ് ഇത്യത്ര ഭൂ ഇത്യസ്യ ഗുണേ അനുബന്ധലോപേ ഭൂ ഇത്യസ്യ ഗുണേ അവാദേശേ ഭവ മസ് ഇത്യത്ര അതോ ദീർഘോ യഞ്ഞിത്യനേന ദീർഘേകൃതേ ഭവാ മസ് ഋത്യ വിസർഗേ ഭവാ മഹാ രൂപങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് മനസ്സിൽ രൂപം വേണം, അങ്ങനെയാണ് ശ്രദ്ധിക്കാൻ. അപ്പൊ എങ്ങനെ സൂത്രങ്ങൾ പ്രവർത്തിച്ച ആ രൂപത്തിലെത്തുമെന്നറിയാം. സുബന്ധങ്ങളെ പോലെ തന്നെ ഭവസി ഭവതഹ. അവിടെ എന്താ അതോ ദുർഗ എഞ്ഞി വരാത്തത്? അത് യജ്ഞാദിയല്ല. യജ്ഞാദിയല്ല, ഝഭഞ്ഞ് വരെ വരും. ഝഭഞ്ഞ് വരെ വരും. യജ്ഞാദിയല്ല, യജ്ഞാദിയിലില്ല, യജ്ഞാദിയിലേ വരുന്നുള്ളൂ. ഭവസി യജ്ഞാദിയില്ല. ഭവതഃ ഭവത ഭവതി ഭവതഃ അവിടെ യജ്ഞാദിയില്ല. അവിടെ അന്തി യജ്ഞാദി യജ്ഞാദി ഉണ്ടോ? ഭവ അന്തി യജ്ഞാദി ഉണ്ടോ? അവിടെ എന്തോന്നു അതോ ഗുണേ അകസവർണി ദീർഘ വരേണ്ടതാണ് ബാധിച്ചിട്ട് അതോ ഗുണി അവതാന്തമായതുകൊണ്ട് ഭവന്തി ഭവസി ഭവതഃ ഭവതഃ ഭവാമി എഞ്ഞ് ആദ്യമാണ്. വസ് മസ് വ മാ വ ഇത് എഞ്ഞാണ്. ഇവിടെ എഞ്ഞാദിയുണ്ട്, ഇവിടെ പുറത്തിന് ദീർഘമാണ്. ഇതെല്ലാം കർത്തരി രൂപങ്ങൾ. ഇവിടെ അഹം ഭവാമി, ത്വം ഭവസി, സഹ ഭവതി. ത്വം ഭവസി ഇത്യത്ര തിങ് ഭവതി, സി തിങ് വാച്യ കാരകം ഭവതി, കർത്തൃകാരകം. തത് വാചകം ഭവതി യുഷ്മത്. തസ്യ പ്രയോഗേ അപ്രയോഗേ ച സിപ് ഇതി ഭവതി അതഃ ഭവസി ഇതി സിദ്ധ്യതി. ഏവം ഭവാമി ഇത്യത്രാപി തിങ് ഭവതി തിങ് വാച്യ കാരകം ഭവതി കർത്ത, തസ്യ വാചകം ഭവതി അസ്മശബ്ദഃ, തസ്യ പ്രയോഗേ അപ്രയോഗേ ച അഹം അഹം ഭവാമി ഇതി ഭവതി ശേഷേ. അത്ര മധ്യപുരുഷ ഉത്തമപുരുഷയോ നിമിത്താനി ഉക്താനി തദഭാവേ ശേഷേ പ്രഥമൈത്യനേന സർവത്ര രാമഃ സഹ ഇത്യാദിഷു സർവത്ര പ്രഥമപുരുഷ ഭവതി ഇതി ഭവതി. മനസ്സിലായില്ല? ഭവസി എന്ന് പറയുന്നിടത്ത് തിങ്ങായി സി, അതിന്റെ വാച്യമായ കാരകമായി കർത്തൃകാരകം. കാരണം ഇവിടെ എന്താണ് കർത്തരി പ്രയോഗം? എന്തുകൊണ്ട്? വർത്തമാനയിലൊട്ടാണ് ഇവിടെ എന്തുകൊണ്ട് കർത്തരിയിൽ വന്നു? കർമ്മണിക ഭാവേച കർമ്മഗഭ്യ എന്നുള്ള സൂത്രത്തിൽ പറഞ്ഞു. ഇവിടെ അകർമ്മക ധാതുവിൽ നിന്ന് കർത്തരി ലട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ലട്ട് വന്നു. അപ്പോ അവിടെ ലട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ മിപ്പാണ്, അതിന്റെ അർത്ഥം കർത്താവാണ്. ആ കർത്തരർത്ഥത്തിലാണ് അവിടെ അസ്മശബ്ദം അഹം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അവിടെ മിപ്പിരിക്കുന്നത്. ഇത് കർത്തരിയിലെ നിയമമാണ്. ഇനി കർമ്മണിയിലാണെങ്കിൽ എങ്ങനെ വരുന്നു നോക്കുക. കർമ്മണിയിൽ ഈ ഭൂധാതു തന്നെ അനുപൂർവത്തിൽ വന്നു കഴിഞ്ഞാൽ സകർമ്മക ധാതുവാകും. അനുഭൂയത്തെ പ്രഥമപുരുഷൻ, അനുഭൂയസേ മധ്യപുരുഷൻ, അനുഭൂയേ ഉത്തമപുരുഷൻ. അവിടെ ഓരോ സ്ഥലത്തും എന്താണ് ആദ്യം തിങ്ങിന്റെ വാച്യമായ കാരകം എന്തെന്ന് മനസ്സിലാക്കണം. അതായത് അനുഭൂയത്തെ, അനുഭൂയസേ, അനുഭൂയേ. അനുഭൂയത്തെ പ്രഥമപുരുഷൻ, അനുഭൂയസേ മധ്യപുരുഷ, അനുഭൂയേ ഉത്തമപുരുഷ. സർവത്ര തിങ് വാച്യകാരകം കിം ഭവതി? കർമ്മം. കർമ്മ സർവത്ര അതഃ കർമ്മ ഭവതി. മധ്യപുരുഷേ അനുഭൂയസേ കഹ കഹ അനുഭൂയസേ ത്വം ഏവ നത്വന്യഹ കസ്മാ തിങ് വാച്യ കാരകം ഭവതി കർമ്മ അത്ര കർമ്മ ഭവതി ത്വം കർമ്മണ അനേന തിങ്ങ ഉക്തത്വാത് പ്രഥമ അതഹ ത്വം അനുഭൂയസേ അത്ര കർത്താക്കഹ മയാവ തേനവ രാമേണവ കർത്ത അന്യേവ കിന്തു കർമ്മ സദാ ത്വമേവ അതഹ അത്ര തിങ് വാച്യ കാരക വാചി വാചകം ഭവതി യുഷ്മ ശബ്ദ തസ്യ പ്രയുജ്യമാനേ അപ്രയുജ്യമാനേ ച അത്ര കർമ്മണി മധ്യപുരുഷേവ അതഹ മയാ അനുഭൂയസേ ത്വം ഇതി ശബ്ദസ്യ പ്രയോഗേ അപ്രയോഗേ ച മയാ അനുഭൂയസേ ഇത്യേവ ത്വമി കൃതേ മയാ ത്വം അനുഭൂയസേ അന്യഥാ മയാ അനുഭൂയസേ അതായത് തൊമ്മെന്ന് പറയുന്നത് പ്രയോഗിച്ചാലും പ്രയോഗിച്ചില്ലെങ്കിലും അനുഭൂയസേ എന്ന് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ കർമ്മം തൊമ്മാണ് യുഷ്മശബ്ദമാണ് എന്തുകൊണ്ട് നിയമം ഇതാണ് തിങ്ങിന്റെ വാച്യമായ കാരകമായി കർമ്മ അതിന്റെ വാചകമായി യുഷ്മശബ്ദം അതുകൊണ്ട് അനുഭൂയസേ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാം തൊമ്മാണ് കർമ്മണി പ്രയോഗത്തിൽ ഏവം അനുഭൂയേ ഇത്യത്രാപി അനുഭൂയേ ഇത്യത്ര തിങ് വാച്യം കിം ഭവതി തിങ് വാച്യം കർമ്മ ഏവ അയം കർമ്മണി പ്രയോഗ അതാത്രാപി തിങ് വാച്യം ഭവതി കർമ്മ അനുഭൂയേ ഇത്യത്ര കർമ്മ തസ്യ വാചകം ഭവതി അസ്മശബ്ദ അതഹ അഹം അനുഭൂയേ കർത്താ കഹ തേന അഹം അനുഭൂയേ ത്വയാ അഹം അനുഭൂയേ ഇത്യാദിഷു സർവത്ര കർമ്മ ഏവ ഭവതി വാച്യം അസ്മശബ്ദസ്യ തിങ് ഇത്യസ്യ അപി വാച്യം കർമ്മ ഏവ ഏവം സ്ഥിതേ അത്ര ഉത്തമപുരുഷ ഏവ ഭവതി അനുഭൂയേ എന്ന് പറഞ്ഞാൽ അറിയാം ആരാണെന്ന് അഹം അത് പ്രയോഗിച്ചാലും പ്രയോഗിച്ചില്ലെങ്കിലും അനുഭൂയേ എന്ന് പറയുന്ന തിങ്ങിന്റെ വാച്യം കർമ്മമാണ് ആ കർമ്മം തന്നെയാണ് അഹം അതുകൊണ്ട് ത്വയാ അഹം അനുഭൂയേ നിന്നാൽ ഞാൻ അനുഭവിക്കപ്പെടുന്നു എന്ന് പറയാം മലയാളത്തിൽ അല്ലെങ്കിൽ അവനാൽ ഞാൻ അനുഭവിക്കപ്പെടുന്നു അവൻ എന്നെ അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ അർത്ഥം ഇപ്പൊ ഞാൻ കർമ്മമായതുകൊണ്ടാണ് ഇനി അടുത്തെന്താണ് സ അനുഭൂയത്തെ അവിടെ എന്താണ് തിങ് വാച്യ കാരകം എന്തായി കർമ്മ അതിന്റെ വാചകമായ യുഷ്മതും അസ്മതും ഇല്ല ശേഷപ്രഥമ ശേഷപ്രഥമ പ്രകാരം പ്രഥമ വരുന്നു അതുകൊണ്ടവിടെ എന്താണ് തിങ് വാച്യ കാരകമായ കർമ്മം ഉണ്ടെങ്കിലും അതിന്റെ വാചകമായ യുഷ്മതും അസ്മതും ഇല്ലാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം ഭവത സഹ അനുഭൂയത്തെ മയാ സഹ അനുഭൂയത്തെ ത്വയാ സഹ അനുഭൂയത്തെ ഇനി ഭാവപ്രയോഗം നോക്കുക ഭാവപ്രയോഗത്തിൽ എന്താണ് സഹ ത്വം ഭവസി എന്റെ ഭാവപ്രയോഗം എങ്ങനെ വരും ത്വയാ ഭാവ്യതേ ത്വയാ ഭാവ്യതേ ത്വം ഭവസി ഭാവപ്രയോഗം തേന ഭൂയത്തെ ത്വമല്ലേ സ്വാമി ത്വയല്ലേ ആ ത്വയാ ത്വയാ ഭൂയത്തെ യുഷ്മശബ്ദം ത്വയാ ഭൂയത്തെ അവിടെ നോക്കുക തിങ് തിങ് വാച്യം എന്തായി അവിടെ ഇല്ല അവിടെ ഒന്നുമില്ല ഇല്ല തിങ് വാച്ച് കാരയമില്ല ഭാവമാണ്. അതുകൊണ്ട് മധ്യപുരുഷം വരുന്നില്ല. ത്വയാ ഭൂയസേ എന്ന് വരത്തില്ല. പിന്നെയോ ഭൂയത്തേ എന്നേ വരത്തുള്ളൂ. കാരണം തിങ് എന്ന് പറയുന്ന അവിടെ മധ്യപുരുഷനില്ല. ഉള്ളത് ഏതാണ്? ഭൂയത്തേ. അതിന്റെ വാച്യം കാരകമല്ല. ഭാവം എന്ന് പറയുമ്പോൾ ക്രിയയാണ്. ക്രിയ കാരകമല്ല. കർത്താവ്, കർമ്മം, സമ്പ്രദാനം, അപാദാനം, ഒരു കാരകങ്ങളും അവിടെ ഇല്ല. അപ്പോ തിങ് വാച്യമായി ഭാവം ഭൂയത്തെ, അതിന്റെ അവിടെ പിന്നെ കാരകമില്ല. പിന്നെ കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല, അവിടെ സ്റ്റോപ്പായി. തിങ് വാച്യ കാരകം എന്ന് പറയുന്നത് ഭൂയത എന്നിടത്ത് ഇല്ല. അവിടെ പിന്നെ യുഷ്മതാണോ അസ്മതാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. കാരകമേ ഇല്ല. അതുകൊണ്ട് ഭൂയതേന്നേ വരത്തുള്ളൂ. ഭൂയസേ എന്ന് വരത്തില്ല. ഭൂയ എന്നും വരത്തില്ല. ഭൂയത്തേന്നേ വരത്തുള്ളൂ. കർത്താവ് ഏത് വേണോ വരാം. പക്ഷേ ഇവിടെ എന്താണ് കർത്താവിനെ കുറിച്ചല്ല പറയുന്നത്. തെങ്ങിന്റെ വാച്യമായ കാരകം യുഷ്മതോ അസ്മതോ വരുന്നുണ്ടെന്നോ നോക്കേണ്ടത്. തിങ് വാച്യ കാരകം യുഷ്മതോ അസ്മതോ വരുന്നു. അത് കാരകം എന്ന് പറയുന്നത് കർത്താവ് അല്ലെങ്കിൽ കർമ്മം, ഇത് രണ്ടേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവിടെ വിധിച്ചിരിക്കുന്ന എന്താണ്? എല്ലാ കർമ്മണിജ ഭാവേജ അകർമ്മേകേഭ്യ എന്നൊരു സൂത്രത്തിൽ വിധിച്ചത് ലകാരം വരുന്നത് ധാതുക്കളിൽ നിന്ന് കർത്തരി അല്ലെങ്കിൽ കർമ്മണിന്നാ വരുന്നു. അപ്പോ തിങ് വാച്ച് കാരകം എന്ന് പറയുമ്പോ അവിടെ സമ്പ്രദാനം വരുമോ അപാദാനം വരുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? തിങ് വിധിച്ചിരിക്കുന്നത് കർത്തരിയിലും കർമ്മണിയിലുമാണ്. സമ്പ്രദാനത്തിലും അപാദാനത്തിലും ഒന്നും വിധിച്ചിട്ടില്ല. ആ കർത്തരിയും കർമ്മണിയും എന്ന് പറയുന്നത് യുഷ്മതിനും അസ്മതിനോടും അന്വയിച്ച് ഉത്തമപുരുഷനോടും മധ്യപുരുഷനോടും വരുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. മറ്റു കാരകങ്ങളെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭാവപ്രയോഗത്തിലാണെങ്കിലോ കാരകമേ ഇല്ല. കാരകമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ മധ്യപുരുഷനും ഉത്തമപുരുഷനും വരികയില്ല. പിന്നെ കർത്താവ് ഭൂയതേ സഹ എന്ന് പറയുന്നത് ഭവതിയാണെങ്കിൽ തേന ഭൂയതേ, ത്വം ഭവസിയാണെങ്കിൽ ത്വയാ ഭൂയതേ, അഹം ഭവാമി എന്നാണെങ്കിൽ മയാഭൂയത. അതുവരം ഏത് കർത്താവിനും ഭവനക്രിയ സംഭവിക്കാം. ഏത് കർത്താവിനും ഭവനക്രിയ സംഭവിക്കാം. പക്ഷേ കാരകം അവിടെ തിങ് വാച്യമല്ലാത്തതുകൊണ്ട് അതിനോട് അന്വയിക്കുന്ന യുഷ്മത് അസ്മത് അങ്ങനെ ഒരു പ്രയോഗം വരത്തില്ല. അതുകൊണ്ടാണ് എന്ത് വരുന്നു, പ്രഥമപുരുഷനിലും മധ്യപുരുഷനിലും ഉത്തമപുരുഷനിലുമെല്ലാം ഒരേ രൂപം ഭൂയത്തെ എന്ന് വരുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കർത്താവ് കർമ്മം ഈ പ്രക്രിയകൾ വേറെയുണ്ട്. കർത്തരി, കർമ്മണി, ഭാവപ്രയോഗം, കർമ്മകർത്തരി പ്രയോഗം, ഇങ്ങനെയുള്ള പ്രക്രിയകളുണ്ടെങ്കിലും ഇവിടെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അല്ല കർമ്മണിജ ഭാവേജ അകർമ്മകേഭ്യപ്രകാരം വിധിച്ച കാരകങ്ങളെ കുറിച്ചാണ്. ഏതെല്ലാം ലകാരങ്ങൾ ഏതെല്ലാം കാരകങ്ങളിൽ വരുമെന്നാണ്. അത് രണ്ടേ ഉള്ളൂ. ഏതൊക്കെ? കർത്തരിയും കർമ്മണിയും. അതിൽ മധ്യപുരുഷനിലും ഉത്തമപുരുഷനിലും എങ്ങനെയാണ് വ്യവസ്ഥ, അതാണ് ചിന്തിക്കുന്നത്. അതാണ് കർത്തരിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മരിയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഭാവേ കാരകമല്ല. അതുകൊണ്ട് അത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത്രയും അറിഞ്ഞിരിക്കുന്നു. അടുത്തിവിടെ അതിൻ്റെ വചനം പുരുഷൻ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നത്. എന്താണ്? സ ഭവതി തോ ഭവത തേ ഭവന്തി ത്വം ഭവസി യുവാം ഭവത യുവയം ഭവത അഹം ഭവാമി ആവാം ഭവാവ വയം ഭവാമഹ. ആ പിന്നെ ഇവിടെ വിശേഷിച്ച് ഒന്നുകൂടെ അറിയേണ്ടത് ഇങ്ങനെ വന്നിരിക്കുന്നു. അഹം ച ത്വം ച എന്ന് വന്നു കഴിഞ്ഞാൽ അഹമുണ്ട് ത്വമുണ്ട്, അവിടെ മധ്യവർഷം വരുമോ അതേ ഒത്തു വർഷം വരുമോ? എന്തുകൊണ്ട് അഹം വന്നു പിന്നെ ത്വം വന്നുകൊണ്ട് മധ്യവർഷം വന്നുകൂടെ? അതിന് യൂയം പറഞ്ഞില്ലല്ലോ. അഹം ത്വം രണ്ടും വന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഉത്തമവർഷം വരുന്നത് എന്തുകൊണ്ടെന്നാണോ? മധ്യവർഷം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? രണ്ടും വന്നില്ലെങ്കിൽ പിന്നെ ക്രിയ എങ്ങനെ ഉപയോഗിക്കും? അഹം ച ത്വം ച ഇവിടെ ഭവതിയാണ് ക്രിയയെങ്കിൽ അഹം ച ത്വം ച എന്ന് പറഞ്ഞാൽ ഭവതഃ എന്ന് വരുമോ ഭവാവഹ എന്ന് വരുമോ എന്നുള്ളതാണ്. അവിടെ നോക്കുക പരം ഏതാണ്? അസ്മദ്യുത്തമഹ മറ്റേ 105 106 രണ്ടും വരുമ്പോൾ പരത്വാദേത് വരും അസ്മദ് ഉത്തമഹ. അതുകൊണ്ട് എങ്ങനെ വരും? അഹം ച ത്വം ച ഭവാവഹ ഭവാവഹ എന്ന് വരും. ഇനി സച ത്വം ച എന്ന് പറഞ്ഞാലോ? സച ത്വം ച എന്ന് പറഞ്ഞു കഴിഞ്ഞോ എന്തുവരും? എന്തുകൊണ്ട് പ്രഥമേണോ ഭവതഃ എന്ന് പറയും? മധ്യമ വരുമോ? എന്തുകൊണ്ട്? ആ അവിടെയും പരം വരുന്ന ഏതാണ്? പരം വരുന്ന ശേഷ പ്രഥമയാണ്. പക്ഷേ സ ത്വം രണ്ടും വന്നില്ലേ? അപ്പൊ ത്വം വന്നപ്പോ ശേഷം വന്നില്ല. ശേഷം വരണമെങ്കിൽ എന്ത് വേണം? ത്വമും ഇല്ലാതിരിക്കണം. ത്വം വന്നതുകൊണ്ട് ശേഷം വന്നില്ല. അസ്മദും യുഷ്മതും ഇല്ലാതിരുന്നാലേ ശേഷം വരത്തുള്ളൂ. അത് ശേഷം വരാത്തതുകൊണ്ട് എന്ത് വരും? അവിടെ പരമല്ല നോക്കുന്നു, മധ്യമം തന്നെ വരും. ത്വം ഇരിക്കുന്നുണ്ട്. സജാഹം ച ത്വം ച എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും സജാഹം ച ത്വം ച എന്ന് പറയുമ്പോൾ വീണ്ടും ഉത്തമൻ വരും, പരം വന്നിട്ട് അല്ലെ? സഹ ച അഹം ച ത്വം അത് വീണ്ടും ഉത്തമൻ തന്നെ വരും പരമായതുകൊണ്ട്. മൂന്നും വന്നു കഴിഞ്ഞു ഭവാമഹ എന്ന് വരും. അപൂർവമേ അങ്ങനെ പ്രയോഗം വരാറുള്ളൂ, വരുന്നിടത്ത് അങ്ങനെയായിരിക്കും.